ഇരുപത്തൊന്നാം ദശകം. ഭൂവിൻ നടുക്കു ഗിരിജാതി വധൂജനങ്ങൾ മാത്രം വസിക്കും ഒരിളാവൃതമണ്ഡലത്തിൽ ശ്രീശങ്കരൻ സ്തുതി നമസ്കൃതി ചെയ്തിടുന്ന സങ്കർഷണാത്മക ഭവൽപദമാശ്രയിപ്പേൻ. ഭദ്രാശ്വഭൂമിയിൽ ഇളാവൃതപൂർവദിക്കിൽ ഭദ്രശ്രവസ്സുകൾ മുനീന്ദ്രർ ഭജിച്ചിടുന്നോർ. വേദങ്ങളെ പ്രളയവാരിയിൽ നിന്നു മീണ്ട നിന്നെ സ്മരിപ്പു ഹയശീർഷതനോ മഹാൽപ്പൻ. തെക്കുണ്ടു ദിക്ക് ഹരിവരുഷം അതിൽ ഭജിപ്പു പ്രഹ്ലാദ മുഖ്യ പുരുഷാൽ പരിസേവ്യമാകും. ശാന്തോന്നതം ധവളം ഏകവിശുദ്ധരൂപം ജ്ഞാനപ്രദം തൊഴുതിടുന്നു നൃസിംഹമൂർത്തേ. അങ്ങാ പ്രതീശിയിൽ മനോഹരമായ കേതുമാലത്തിലങ്ങു മലരമ്പനതുല്യനായി ശ്രീ പത്മജാത്മജർ ഭജിപ്പവനായി കളിച്ചുമേവുന്നു പുഞ്ചിരിയൊടിന്നു ഭജിക്കയാം ഞാൻ. ഉണ്ട് ഉത്തരാശയത്തിൽ രമ്യകമെന്ന ദിക്കിൽ വൈവസ്വതൻ മനു ഭജിപ്പൊരു ദിവ്യമൂർത്തി. ഹേ ഭക്തവത്സല വിശുദ്ധരിൽ ഉല്ലസിക്കും മത്സ്യാകൃതേ ഭുവനനാഥ ഭജിക്കുവൻ ഞാൻ. ഉണ്ട് ഉത്തരോത്തരമതിങ്കൽ ഹിരൺമയം ദിക്ക് അങ്ങദ്രി പേറിയൊരു കൂർമദനോ ഭവാനേ. ശ്രീയര്യമാവ് പിതൃവംശവരൻ ഭജിപ്പു നിന്നെ ഗഭീര പരിചിന്മയ ഞാൻ ഭജിപ്പു. സേവിപ്പു ദേവി കുരുവരുഷമതിൽ ധരിത്രി നിന്നെ സ്തുതിച്ചു പല മന്ത്രഗണം ജപിച്ചും. തേറ്റയ്ക്ക് കാറു തഴുകാം പരമോന്നതൻ നീ വിജ്ഞൻ തൊഴും മഘവരാഹ തുണയ്ക്കുകന്നേ. അഭക്തിദാർഢ്യമിയലും ഹനുമാൻ ഭജിപ്പു തെക്കുള്ള കിംപുരുഷമെന്ന വിശിഷ്ടഭൂവിൽ. സീതാമനോഹര മഹാത്ഭുതരൂപ സാക്ഷാൽ ശ്രീരാമ വിഷ്ണു ഭഗവൻ തുണയായി വരേണം. ശ്രീനാരദൻ മുനികൾ ഭാരതഖണ്ഡ മുഖ്യർ സേവിപ്പു സാഖ്യനുതിയോഗമുറയ്ക്കു നിന്നെ. നല്ലോർക്കു രക്ഷയരുളും പ്രളയം വരെ നീ നാരായണൻ നരസഖൻ തുണയായി വരേണം. പ്ലാക്ഷത്തിൽ അർക്കമയനായി ഉടുശാശ്വലത്തിൽ ദ്വീപിൽ ഭജിപ്പു കുശമെന്നതിൽ വന്യായും. ക്രൗഞ്ചത്തിലോ ജലമയൻ പവനൻ ശകത്തിൽ നീ പുഷ്കരത്തിലഥ ബ്രഹ്മമയൻ മഹാത്മൻ. നാനാധ്രുവാദ്യ സുഗുണഗ്രഹരാജിവാഴ്വോ വാൽ തൊട്ട നിന്നവയവങ്ങളിലെന്നു കേൾപ്പോ. ഹേ ശിംശുമാര തവ പൂജകൾ സന്ധ്യതോറും ചെയ്യോ മഹാത്മർ കളകൻ നരകങ്ങളെല്ലാം. നീ ഏകകുണ്ടല മനോജ്ഞ സഹസ്രശീർഷ പാതാള മൂലമതിൽ വാഴുമനന്തരൂപ നീലാംബര ഹലധര പല നാഗകന്യാസം സേവിത ഗതമകറ്റുക വാതനാഥ.